വിധേയത്വം പ്രകടിപ്പിക്കുക. അങ്ങനെയില്ല, ഇന്നത്തെ മനുഷ്യൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. സർവലോകാനുരൂപൻ എന്ന് പറയുമ്പോൾ ഈ ഒരു നയം എന്ന് പറയുന്നത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ് പരമാവധി. ഏതിനും മനുഷ്യന് അപൂർണതകളുണ്ട്, എന്നാലും പരമാവധി ഉൾക്കൊള്ളുക, ഏറ്റവും കുറച്ച് പുറന്തള്ളുക. പുറന്തള്ളുക എന്ന് പറയുന്നത് എന്താണ്? തീരെ പറ്റാത്തതാണ്. പരമാവധി നന്മകളെ വ്യക്തികളെ ഉൾക്കൊണ്ടു പോകുക എന്നുള്ളത്, എവിടെയൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുക അങ്ങനെ ഉൾക്കൊണ്ടു പോവുക എന്നുള്ളതാണ്. അല്ല, ബഹിഷ്കരിക്കുക എന്നുള്ളൊരു നയമല്ലായിട്ട് ഒരിടത്ത് സ്വീകരിക്കത്തില്ല. അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ തന്നെ, ആ ഭക്ഷണത്തിൽ നിന്ന് ആവശ്യമുള്ളതെല്ലാം നമ്മുടെ ശരീരം പല പല ഭാഗങ്ങളിലായിട്ട്, ഒരു ഭാഗത്തല്ല പല പല ഭാഗങ്ങളിലായിട്ട് ആകിരണം ചെയ്യുകയാണ്. നമ്മുടെ ആഹാരത്തിലെ മിനറൽസ് എല്ലാം ആകിരണം ചെയ്യുന്ന കുടലിലാണ്, വൻകുടലിൽ ചെന്നിട്ടാണ്. എന്നിട്ടും ശേഷിക്കുന്ന സാധനമാണ് നമ്മൾ പുറന്തള്ളിക്കളയുന്നത്. അതുപോലെ തന്നെയാണ് ഏത് സമൂഹത്തിലും. കഴിയുന്നത്ര നമ്മൾ കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ്, പൊട്ടിച്ച് കളയുക എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു കാര്യത്തിന് മുൻഗണന കൊടുക്കുക എന്നുള്ളതാണ് എല്ലാ സമൂഹങ്ങൾക്കും പുരോഗതിക്ക് നല്ലത്. ഇല്ലെങ്കിൽ എപ്പോഴും സംഘർഷത്തിലൂടെ സംഘർഷത്തിൽ സംഘർഷം എന്ന് പറയുന്നത് കൊണ്ടെത്തിക്കുന്ന എവിടെയാണ് സംഘർഷങ്ങൾ? ഒന്നുകിൽ ജയത്തിൽ അല്ലെങ്കിൽ പരാജയത്തിൽ. ഒരിക്കലും പുരോഗതിയിലേക്ക് കൊണ്ടുപോകത്തില്ല. അതുകൊണ്ടാണ് എപ്പോഴും സംഘർഷങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ. എവിടെയായാലും ശരി, അവിടെയാണ് ഈ അനുകമ്പ എന്ന് പറയുന്ന ആശയം വരുന്നത്. ഈ അടുത്ത കാലത്ത് ഇന്ത്യ ചൈന തമ്മിലുള്ള വിഷയം, അതിനെക്കുറിച്ച് ശശി തരൂരിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, ഞാൻ കേട്ടു. ഒരു വിദേശ മാധ്യമത്തിലാണ്. എങ്ങനെയാണ് എന്ന് വെച്ചാൽ, ഇന്നത്തെ ലോകത്തിൻ്റെ ഒരു രീതിയാണ് പറയുന്നത്. കാരണം ഈ രണ്ട് രാജ്യങ്ങളും പുരോഗതിയാണ് ആഗ്രഹിക്കുന്നത്, അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുകയാണ് രണ്ട് രാജ്യങ്ങളും, ഇന്ത്യയും അതെ ചൈനയും അതെ. അപ്പോൾ പുരോഗമിക്കണമെങ്കിൽ സംഘർഷത്തെ ഒഴിവാക്കിയാലേ പറ്റൂ. അപ്പോൾ അതിർത്തിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അടിപിടികൾ ഏറിയൽ, ചിലപ്പോൾ ആൾക്കാർ മരിക്കും. പക്ഷെ അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഘർഷത്തിലേക്ക് നയിച്ചു കഴിഞ്ഞാൽ രണ്ട് രാജ്യങ്ങളുടെയും പുരോഗതി അത് ബാധിക്കും. അപ്പോൾ സംഘർഷം ചിലപ്പോൾ, ഇന്നത്തെ സംഘർഷങ്ങളെന്ന് പറയുന്ന ഏകപക്ഷീയമായ ജയം, ഏകപക്ഷീയമായ പരാജയം അങ്ങനെയൊന്നും സംഭവിക്കില്ല. അതിവിടെ മഹാഭാരത യുദ്ധത്തിലും അങ്ങനെ തന്നെ, ഏകപക്ഷീയമായ ആരെങ്കിലും ജയിച്ച ഓരോ കക്ഷിയിലും എത്ര ബാക്കി വന്നു എന്ന് എണ്ണി നോക്കിക്കഴിഞ്ഞാൽ അതേ നോക്കാനുള്ളൂ, ബാക്കി എത്ര വന്നു. ഒരിടത്ത് 8 പേര് ശേഷിച്ചു, ഒരിടത്ത് 2-3 പേര് ശേഷിച്ചു. അപ്പൊ ഇതിൽ ജയവും പരാജയവും ഇല്ല. ഏകപക്ഷീയമായ ഒരാൾ ജയിക്കുക, ഏകപക്ഷീയമായ ഒരാൾ പരാജയിക്കുക, അല്ല. മൊത്തം നോക്കിക്കഴിഞ്ഞാൽ രണ്ടു കൂട്ടർക്കും ഭയങ്കരമായ നഷ്ടങ്ങളാണ് വരും. അതുകൊണ്ട് സംഘർഷം ഉണ്ടായിരിക്കും, അതിൻ്റെ ഒരു സ്വഭാവമാണ്. അപ്പോൾ ആ സംഘർഷത്തെ ലഘൂകരിക്കുക, എന്നിട്ട് രാജ്യങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ഒരു നയം, അതാണ് രണ്ട് രാജ്യങ്ങൾക്കും വേണ്ടതെന്നുള്ളതാണ്. ഒരു വലിയ നയതന്ത്രജ്ഞനാണ്. അപ്പോൾ ഇത് ലോകം മുഴുവൻ ഇങ്ങനെ സ്വീകരിക്കുന്നു, അങ്ങനെയല്ല ഒരാൾക്ക് പറയാൻ പറ്റില്ല. ഒരു വ്യക്തിയുടെ അഭിപ്രായമല്ല, ലോകം മുഴുവനും ഇങ്ങനെ ചിന്തിക്കുന്നു. സംഘർഷങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും നടക്കുന്നിടത്തെല്ലാം അവരുടെ പുരോഗതി അത് ബാധിക്കുന്നുണ്ട്. എവിടെ സംഘർഷം നടക്കുന്നു മുന്നോട്ട് പോകാൻ പറ്റില്ല. അവസാനം കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നഷ്ടമല്ലാതെ ആരും ജയിക്കുന്നുമില്ല, തോക്കുന്നുമില്ല. അതുകൊണ്ട് അത് ഒഴിവാക്കുക, അതാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങളിൽ സംഘർഷങ്ങളെ ലഘൂകരിക്കുക, പുരോഗതിയിൽ രണ്ടു കൂട്ടരും സഹകരിക്കുക. അതാണ് സംഘർഷങ്ങളെ ലഘൂകരിച്ചാൽ രണ്ടു കൂട്ടർക്കും പുരോഗതിക്കാൻ പറ്റും. പരസ്പരം ആശ്രയിച്ചിട്ട് രണ്ടു കൂട്ടർക്കും പുരോഗമിക്കാൻ പറ്റും. സംഘർഷത്തിലേക്ക് പോയാൽ അതൊക്കെ കുഴപ്പമാകും, തകരാറിലാകും. അതുകൊണ്ട് സംഘർഷം ഒരു പരിഹാരമല്ല എന്നുള്ളതാണ്. ജീവകാരുണ്യം എന്ന് പറയുന്നതിൻ്റെ സാധ്യതകൾ അവിടെയൊക്കെയാണ്. സംഘർഷങ്ങളെ ലഘൂകരിച്ച് മുമ്പോട്ട് പോകും. അത് ചെറിയ ചെറിയ ഗ്രൂപ്പുകളിലായാലും പ്രസ്ഥാനങ്ങളിലായാലും രാജ്യങ്ങൾ തമ്മിലായാലും വംശങ്ങൾ തമ്മിലായാലും ശരി, പഴയൊരു കാലം ഉണ്ടായിരുന്നു സംഘർഷങ്ങളുടെ കാലം. അന്നും മനുഷ്യൻ സംഘർഷങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. വെട്ടിപ്പിടിക്കുക, കീഴ്പ്പെടുത്തുക, അതീശത്വം സ്ഥാപിക്കുക, എന്നിട്ട് കൊള്ളയടിക്കുക, ആ മുതലെല്ലാം കൈവശപ്പെടുത്തുക, എന്നിട്ട് അതുകൊണ്ട് നമ്മുടെ രാജ്യം നമ്മുടെ ജനങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തുക. ഇത് ആ കാലമൊക്കെ പോയി. കാലമേ പോയി. അതുകൊണ്ട് അഹിംസ, ജീവകാരുണ്യം അതൊക്കെ ആയിരിക്കും ഇനി ലോകത്തിൻ്റെ കാഴ്ചപ്പാട് നമ്മൾ പറഞ്ഞു വരുന്നു. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം എന്താണ്? ഒന്ന്, പരമാർത്ഥം ഉരച്ച് തേർപെടുക എന്ന് പറയുന്ന ഒരു ഭാഗം, ആ തേർപെടുന്ന പൊരുള്. രണ്ട്, ഈ രണ്ട് കാര്യങ്ങളും ജീവകാരുണ്യ അഹിംസ എന്ന് പറയുന്ന ഗുരുവിന്റെ ആശയവുമായിട്ട് എത്രമാത്രം യോജിക്കുന്നുണ്ടെന്നുള്ളതാണ്. അവിടെ പരമാർത്ഥം പറയുക എന്ന് പറയുന്നത് ആത്മീയ തത്വങ്ങളാണെങ്കിൽ ഓക്കെ, അത് യോജിക്കും. ആത്മീയ തത്വങ്ങൾ എല്ലാവർക്കും ഒന്ന് തന്നെയാണ്, ഗുരുവിനും എല്ലാവർക്കും ആത്മീയ തത്വത്തിൽ വ്യത്യാസമുണ്ട്. പക്ഷെ മറ്റു ചില വിഷയങ്ങൾ അവിടെ വരുന്നുണ്ട്, അത് ഈ ജീവകാരുണ്യ ആവശ്യമായിട്ട് പൊരുത്തപ്പെടുത്തില്ല. ഏതൊക്കെയാണ്? ചാതുർവർണ്ണയം എന്ന് പറയുന്ന വിഷയം, പിന്നെ ഹിംസ, യുദ്ധം, ഇതൊന്നും ഇതുമായിട്ട് യോജിക്കുന്ന കാര്യമുണ്ട്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ അവിടെയുണ്ട്. ഈ പരമാർത്ഥം ഉരച്ച് തേർപെടുന്ന പൊരുളെന്ന് പറയുമ്പോൾ അന്ന് ഈ സിദ്ധാന്തങ്ങളൊക്കെ ഉണ്ടാക്കുന്നു പ്രധാനമായിട്ടും. അന്ന് ഇതുപോലെ വെട്ടിപ്പിടിക്കാനും യുദ്ധം ചെയ്യാനും ജയിക്കാനും തോപ്പിക്കാനും ഒക്കെ വേണ്ടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്വാധീനം വരും. അതൊന്നും ഇന്നത്തെ കാലത്ത് നമ്മൾ ജീവകാരുണ്യ അഹിംസ എന്ന് പറയുമ്പോൾ അതിനോട് ഒന്ന് യോജിക്കത്തില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടമായി വരുന്ന ഒരു സംഗതിയാണ് ജയിക്കാൻ വേണ്ടി. കാരണം യുദ്ധത്തിന് വേണ്ടിയാണല്ലോ, യുദ്ധത്തിൻ്റെ സന്ദർഭത്തിലാണ് ഇതൊക്കെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ ജയിക്കാൻ വേണ്ടി ഏത് വരെയും പോവുക, ജയമെന്ന് പറയുന്ന ഒരു കാര്യം മുമ്പ് വരുമ്പോഴാണ് അങ്ങനെ പോകുക. മഹാഭാരത യുദ്ധത്തിൽ തന്നെ കാണുന്നത് എന്താണ്? ജയിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ കാപട്യങ്ങളെയും സ്വീകരിക്കുക. വേണമെങ്കിൽ ഒരാൾക്ക് പറയാം, ഒരു യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ ശത്രുക്കളെ കീഴ്പ്പെടുത്താൻ വേണ്ടിയും ജയിക്കാൻ വേണ്ടിയിട്ടും ഏത് അളവ് വരെയും പോകാം എന്ന് പറഞ്ഞാൽ അതിനെ ന്യായീകരിക്കും ആൾക്കാർ. പക്ഷെ അതൊന്നും ഇവിടെ പറയുന്ന ആശയങ്ങളുമായിട്ട് യോജിക്കത്തില്ല. ഈ പൊരുൾ, പരമാർത്ഥം ഉരച്ച് തേർപെടുന്ന പൊരുൾ ചെയ്ത പ്രവൃത്തികൾ നമുക്കിന്നൊരു തരത്തിലും യോജിക്കാൻ പറ്റില്ല. അതിന് വരുന്ന ഒരു ഉദാഹരണം എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, മഹാഭാരത യുദ്ധത്തിൽ ജയദ്രഥനെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീകൃഷ്ണൻ എന്താ ചെയ്തത്? കൊല്ലുന്നതിന് വേണ്ടിയിട്ട് എന്താ ചെയ്തത്? മഹാഭാരതം കേട്ടിട്ടേ ഇല്ല, സീരിയലും കണ്ടില്ല, വായിക്കത്തില്ല പോട്ടെ, സീരിയലെങ്കിലും കാണണ്ടേ? ദൂരദർശന്റെ ജയദ്രഥനെ കൊല്ലാൻ വേണ്ടി എന്ത് ചെയ്തു? ജയദ്രഥൻ എന്ന് പറയുന്നത് 100 പേരുടെ ഒരു സഹോദരി, ആ സഹോദരിയുടെ ഭർത്താവാണ് ജയദ്രഥൻ, മഹാരഥനാണ്. അപ്പോ കൗരവ സൈന്യത്തിന്റെ പ്രബലൻ അയാളാണ് അഭിമന്യുവിനെ കൊന്നത്. അപ്പൊ അതിന് പകരം വീട്ടും അർജുനൻ സങ്കടപ്പെട്ട് കരഞ്ഞ് എനിക്ക് എൻ്റെ മകനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് അഭിമന് കൃഷ്ണൻ ആശ്വസിപ്പിച്ച് വീണ്ടും യുദ്ധരംഗത്ത് കൊണ്ടുവരികയാണ്. കരച്ചിലൊക്കെ മാറ്റി അപ്പോൾ ഒരു പ്രതിജ്ഞ ചെയ്യാണ്, അസ്തമയനത്തിന് മുമ്പ് അയാളെ കൊന്നിരിക്കുക, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ്. അപ്പോൾ കൗരവന്മാരത് മനസ്സിലാക്കി, അസ്തമയത്തിന് മുമ്പ് കൊല്ലും, കൊല്ലാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ സ്വയം ആത്മഹത്യ ചെയ്യും. ഇതാണ് അർജുനന്റെ ഒരു തീരുമാനം. അപ്പോൾ കൗരവന്മാരത് മനസ്സിലാക്കി എല്ലാവരും, എന്നാൽ ഇതാണ് ഒരു നല്ല അവസരം. ദ്രോണരും മറ്റുള്ളവരും എല്ലാവരും കൂടെ ചേർന്ന് എന്ത് ചെയ്തു? ജയദ്രഥനെ ഒളിപ്പിച്ചു വെച്ചിട്ട് യുദ്ധം ചെയ്തു, ഒരു തരത്തിനും അർജുനൻ കാണാത്ത രീതി. അപ്പൊ സന്ധ്യയായിട്ടും ജയദ്രഥനെ കാണുന്നില്ല, കണ്ടാലേ കൊല്ലാൻ പറ്റൂ, ഇതവർ ഒളിപ്പിച്ചിരിക്കുകയാണ്. അവസാനം സന്ധ്യാകാരായി. അപ്പോ അർജുനൻ പറഞ്ഞു, ഞാൻ ആത്മഹത്യ ചെയ്യും, അവനെ കാണുന്നില്ല, കൊന്നേ പറ്റൂ. അപ്പൊ കൃഷ്ണനൊരു വിദ്യ ചെയ്ത് എന്താണ്? സൂര്യനെ, സൂര്യബിംബത്തെ മറച്ചു കളഞ്ഞു, തന്റെ മായാശക്തിയുണ്ട്. പെട്ടെന്ന് സന്ധ്യയായി. സന്ധ്യയായി എന്ന് പറഞ്ഞാൽ കാക്കകളെല്ലാം കൂടണയാൻ തുടങ്ങി. അങ്ങനെയാണ് മഹാഭാരതത്തിൽ പറയുന്നത്. പക്ഷികളെല്ലാം ശബ്ദം നിശബ്ദമായി. സൂര്യൻ അസ്തമിക്കുന്ന നോക്കിയപ്പോൾ എല്ലാവരും പടിഞ്ഞാറ് നോക്കിയപ്പോൾ സൂര്യൻ സാധാരണ കടലിൽ അസ്തമിക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്, അങ്ങനെ അസ്തമിക്കുന്നു. രശ്മികളെല്ലാം സാധാരണ അസ്തമിക്കുമ്പോൾ തന്നെ അങ്ങ് താഴ്ന്നു താഴ്ന്നു പോകുന്നു, ഇരുട്ടായി. ഉടൻ ജയദ്രഥൻ പുറത്തു വന്നിട്ട് പറഞ്ഞു, എന്നാ നീ ഇപ്പൊ ആത്മഹത്യ എന്ന് പറഞ്ഞു. അർജുന ആത്മഹത്യ ചെയ്ത പാണ്ഡവര് തോക്കും, ഒരു സംശയം. പെട്ടെന്നാണ് കൃഷ്ണൻ എന്ത് ചെയ്തത്? തന്റെ മായശക്തി കൊണ്ട് ആ മറയങ്ങ് മാറ്റി നോക്കി. വസൂരി ഇതാണ് തക്കം അർജുനോട് പറഞ്ഞ അവന്റെ കഴുത്ത് കണ്ടിച്ചോ എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ജയത്തിന് വേണ്ടി ജയിക്കേണ്ടി വന്നാൽ ഭഗവാനായാലും എന്ത് ചെയ്യും? കള്ളത്തരങ്ങൾ കാണിക്കും. അപ്പൊ ഇത് ശരിയാണോ എന്നുള്ളതാണ് പ്രശ്നം. അപ്പോ ഒരു ജയം, ജയത്തിന് വേണ്ടി കള്ളത്തരം കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് അപകടങ്ങളുണ്ട്. കൗശലം എന്ന് വെച്ചാൽ നല്ല രീതിയിലും പറയാം, ഒരു സാമർഥ്യം. സാമർഥ്യം ഇതങ്ങനെയല്ല. കാപട്യം, കാപട്യത്തിൽ എല്ലാവരെയും പറ്റിച്ചിട്ട് എന്ത് ചെയ്തു? അയാളുടെ തലയർത്തും. ഇത് ശരിയാകുമെന്നുള്ളതാണ്. അതും ഇതിനകത്ത് പല ദോഷങ്ങളുണ്ട് ഇങ്ങനെ ചെയ്യുന്നു. കാരണം അതുകൊണ്ട് ജയം നേടിയെടുക്കാൻ പറ്റും. പക്ഷേ മഹാഭാരത യുദ്ധത്തെ എന്താ പറയുന്നത്? ധർമ്മയുദ്ധമെന്നാണ്. എന്നുവെച്ചാൽ യുദ്ധത്തിൽ നീതികളുണ്ട്, നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പാലിക്കുന്നതാണ് ധർമ്മയുദ്ധം. അത് പാലിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇന്നുകൊണ്ട് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ ജനീവ കൺവെൻഷന്റെ നിയമങ്ങളനുസരിച്ച് വേണം പ്രവർത്തിക്കുക. ഒരാളെ ഒരു തടവ് പുള്ളിയായിട്ട് ഒരു പട്ടാളക്കാരനെ പിടിച്ചു കഴിഞ്ഞാൽ അയാളെ ഡീസെന്റായിട്ട് കൈകാര്യം ചെയ്യണം. അയാൾക്ക് വേണ്ട ഭക്ഷണം മറ്റ് സൗകര്യങ്ങളെല്ലാം കൊടുത്ത് തിരിച്ചൊരു എഗ്രിമെന്റിൽ തിരിച്ചേൽപ്പിക്കണം. ഒരിക്കലും അയാളെ ഏതെങ്കിലും തരത്തിലുള്ള പീഡനങ്ങൾ ഏൽപ്പിക്കാനോ ഉപദ്രവിക്കാനോ ഒന്നും പാടില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു രാജ്യം ചെയ്തു കഴിഞ്ഞാൽ ആ രാജ്യത്തെ യുദ്ധക്കുറ്റവാളിയായിട്ട് പ്രഖ്യാപിക്കും. യുദ്ധക്കുറ്റവാളിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഉപരോധങ്ങൾ നേരിടേണ്ടി വരും. ഇന്നത്തെ നിയമം അതാണ്. യുദ്ധത്തിൽ, ഇന്നത്തെ യുദ്ധത്തിനും അങ്ങനെ ഒരു ധാർമ്മികതയുണ്ട്. അതൊരു ഒരു സമൂഹത്തില് പൊതുവെ രാജ്യങ്ങളില് ഭരണാധികാരികൾ ജനങ്ങളോട് എങ്ങനെ പെരുമാറണം, ഒരു രാജ്യത്തിലെ ഒരു പൗരൻ വേറൊരു രാജ്യത്ത് ചെന്നാൽ എങ്ങനെ പെരുമാറണം, ഇതിനൊക്കെ അന്താരാഷ്ട്ര ഉടമ്പടികളുണ്ട്. ഇന്നും അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് വലിയ കാപട്യങ്ങൾ ചെയ്യുന്നതെന്ന് അംഗീകരിക്കുന്നില്ല. ആയിരത്തി തൊള്ളായിരത്തി 1948 ഡിസംബർ 10 യു എൻ ജനറൽ അസംബ്ലിയിൽ പാസാക്കിയ ഒരു റെസല്യൂഷനുണ്ട്, ലോകപ്രസിദ്ധമായ, കേട്ടിട്ടുണ്ട്? കേട്ടിട്ടുണ്ടോ അതിനെ കുറിച്ച്? ഹ്യൂമൻ റൈറ്റ്സ് റെസല്യൂഷൻ എന്ന് പറയും. ഇന്ത്യ ലോകത്ത് 193 രാജ്യങ്ങൾ പൂർണ്ണമായോ ഭാഗികമായോ അതിനെ അംഗീകരിച്ചാൽ പോകും. എന്നാലേ രാജ്യങ്ങൾക്കെല്ലാം പരസ്പരം സഹകരിച്ച് മുമ്പോട്ട് പോകാൻ പറ്റും. മനുഷ്യാവകാശങ്ങൾ, മനുഷ്യന്റെ സ്വാതന്ത്ര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാ രാജ്യങ്ങളും അംഗീകരിക്കണമെന്നുള്ളതാണ്. അന്നത് പാസാകുമ്പോൾ സൗദി അറേബ്യ പോലുള്ള ചില രാജ്യങ്ങൾ അവരത് അംഗീകരിച്ചില്ല. അവർ പറഞ്ഞ് ഞങ്ങളുടെ മത നിയമങ്ങൾക്കെതിരാണ് അംഗീകരിക്കാൻ പറ്റില്ല. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും അംഗീകരിച്ചില്ല. റഷ്യ, ചൈന ഇവരാരും അംഗീകരിച്ചില്ല. അവർ ചില തൊടുന്യായങ്ങൾ പറഞ്ഞ് അതിൽ നിന്ന് മാറിയിരുന്നു. ബാക്കി എല്ലാവരും ഇന്ത്യൻ ഭരണഘടനയൊക്കെ അതനുസരിച്ച് അനുഭവപ്പെടുത്തിയിരിക്കുന്നു. മനുഷ്യാവകാശങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു. അപ്പൊ ഈ ചതിയ വഞ്ചനയിലൂടെയൊക്കെ ജയിക്കുന്നത് അതൊക്കെ ആത്യന്തികമായ മനുഷ്യാവകാശ ലംഘനങ്ങളാണ് അതൊക്കെ. ഇന്ന് പണ്ടങ്ങനെ ആയിരുന്നില്ല. അന്ന് ധർമ്മയുദ്ധം എന്ന് പറഞ്ഞാലും യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ധർമ്മവുമില്ല, അധർമ്മമാണ്. അതുകൊണ്ട് മഹാഭാരത യുദ്ധത്തെ കുറിച്ച് തന്നെ പറയും, യുദ്ധം തുടങ്ങി 3 ധർമ്മപുത്രരുടെ രഥത്തിന്റെ വീലുകൾ തറയിൽ തൊടത്തില്ലായിരുന്നു എന്നാണ്. കാരണം ധർമ്മത്തിന്റെ ബലം കൊണ്ട് അതിങ്ങനെ ആകാശത്തിൽ പൊങ്ങി നിന്നു. 3 കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അത് തറയിലായി. എല്ലാവരും അതുങ്ങളെ പോലെയായി. എന്തുകൊണ്ട്? മുഴുവൻ അധർമ്മങ്ങളായി. പല കൊലകളും അധർമ്മത്തിലൂടെയാണ്. അപ്പൊ ജയിക്കാൻ വേണ്ടി ഏത് അധർമ്മങ്ങളെയും സ്വീകരിക്കാം എന്ന് വരുന്നത് അപകടകരമായ കാര്യം. ആധുനിക സമൂഹം അത് സ്വീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഉടമ്പടികളും നിയമങ്ങളും രണ്ടു തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറയണം ഉണ്ടാക്കി വയ്ക്കുന്നു. അതാണ് അവിടുത്തെ ഒരു പ്രശ്നം. അപ്പൊ ഇവിടെ ശ്രീകൃഷ്ണൻ ചെയ്ത ഒരു കാര്യം, അതിൽ വരുന്ന ദോഷം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു ഭാഗത്തേക്കുന്നവർ ഇങ്ങനെ ചെയ്യുന്നു, അപ്പൊ മറുഭാഗത്തേക്കുന്നവരും ചെയ്യും. മറുഭാഗത്തേക്കുന്നവരും അത് ചെയ്യും. അപ്പോ ഇങ്ങനെയുള്ള ചതി, കാപട്യം, വഞ്ചന ഇതൊക്കെ ചെയ്യുന്നതിന് മത്സരിച്ചു കഴിഞ്ഞാൽ ഇത് അവസാനിക്കില്ല. അപ്പൊ ഇങ്ങനെ ഒരു കാപട്യം ചെയ്ത് ജയദ്രഥനെ കൊന്ന് ശരിയാണോ എന്ന് പാണ്ഡവ പക്ഷത്തു നിന്ന് ചോദിക്കുമ്പോൾ ശ്രീകൃഷ്ണൻ പറയുന്നത് എന്താണ്? നിങ്ങൾ അഭിമന്യുവിനെ കൊന്ന് ശരിയാണോ? തിരിച്ചു ചോദിക്കുന്നതാണ്. അഭിമന്യുവിനെ കൊന്നത് ചതിച്ചല്ലേ കൊന്ന്? അപ്പോൾ ഒരു ചതിയെ വേറൊരു ചതി കൊണ്ട് നേരിടുക എന്ന് പറഞ്ഞാൽ അന്ന് ഇതായിരുന്നു. അപ്പോൾ പിന്നെ ഇതെവിടെ അവസാനിക്കും? ഒരു കുട്ടർക്ക് മാത്രമല്ല ഇത് ചെയ്യാൻ അവകാശം, എല്ലാ കുട്ടർക്കും ചെയ്യും. എന്ന് വെച്ചാൽ ഇതൊക്കെ ഹിംസാത്മകമായ പ്രവൃത്തികളാണ്. ഇവിടെയൊന്നും അഹിംസയ്ക്ക് യാതൊരു സ്ഥാനമില്ല. ഇത് ഹിംസയെ വർദ്ധിപ്പിക്കത്തേ ഉള്ളൂ. അപ്പോൾ സാധാരണ പറയും, ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും. എന്നുവെച്ചാൽ മാർഗം, നമ്മൾ മോശമായി എന്ത് പ്രവൃത്തിയും നല്ലൊരു കാര്യത്തിന് വേണ്ടി ചെയ്യാമെന്നാണ് ആ പറയുന്നത്. അപ്പൊ ഏത് പക്ഷങ്ങൾ പറഞ്ഞാലും നമുക്ക് ന്യായീകരിക്കാനുള്ള ആർഗ്യുമെന്റുകൾ തരും. പക്ഷേ ഒരു നല്ല കാര്യത്തിന് വേണ്ടി നമ്മൾ മോശം പ്രവൃത്തി ചെയ്യണമെങ്കിൽ ആ മോശം പ്രവൃത്തി എന്തുകൊണ്ട് ന്യായീകരിക്കും? അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും അത് തന്നെ ചെയ്യും. അപ്പോൾ ലക്ഷ്യങ്ങളെല്ലാം നല്ലതും അവൻ്റെ പ്രവൃത്തികളെല്ലാം മോശവുമാവും എന്ന് പറഞ്ഞാൽ പിന്നെ മനുഷ്യൻ്റെ പ്രവൃത്തികളിൽ ആർക്കും ഒരു മൂല്യവും കണ്ടെത്താൻ കഴിയത്തില്ല. മനുഷ്യൻ്റെ പ്രവൃത്തിയിലും മൂല്യം വേണ്ടേ? അപ്പോൾ പ്രവൃത്തിയിലും മൂല്യമില്ലാതെ. അപ്പോൾ ജയിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുക എന്ന് പറയുന്നിടത്തും എന്താണ് ലക്ഷ്യം? മാർഗത്തെ സാധൂകരിക്കുമെന്ന് പറയുന്നതും ഗുരുവിന്റെ കാഴ്ചപ്പാടുമായിട്ട് യോജിക്കുന്ന കാര്യമുണ്ട്. അതൊരിക്കലും ശരിയാവുന്ന കാര്യമുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ലക്ഷ്യങ്ങൾ ഉണ്ട്. ജീവിതത്തിൽ ലക്ഷ്യമില്ലാത്ത മനുഷ്യരില്ല, സമൂഹങ്ങളില്ല, രാജ്യങ്ങളില്ല. എല്ലാവരും ആ ലക്ഷ്യങ്ങളെ സാധൂകരിക്കുന്നതിന് വേണ്ടി മോശം മാർഗങ്ങൾ തിരഞ്ഞെടുത്താൽ ഇതെല്ലാം എന്തു ചെയ്യും? പരസ്പരം ബാധിക്കും. ഇപ്പം പാണ്ഡവന്മാർ മോശമായ മാർഗത്തെ തിരഞ്ഞെടുത്താൽ അത് കൗരവരെ ബാധിക്കും. കൗരവരുടെ തിരഞ്ഞെടുപ്പുകൾ പാണ്ഡവരെ ബാധിക്കും, സമൂഹത്തിൽ മൊത്തം അങ്ങനെ ആയിത്തീരും. അത് ഇതിൽ വരുന്ന മറ്റൊരു ഹിംസയാണ്. അപ്പൊ അതിനെ ന്യായീകരിക്കും. ഇന്നത്തെ കാലത്ത് പറ്റില്ല, അന്ന് അതിനൊക്കെ ന്യായീകരണങ്ങൾ കാരണം. അന്നത്തെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ഒരൊറ്റ ഇതേ ഉള്ളൂ, ജയിക്കുക ഏത് വിധേയം. അപ്പൊ എതിരാളി അവന് നാശം വരട്ടെ, അവൻ നശിച്ചേ നമുക്ക് ജയിക്കാൻ പറ്റൂ. ഒന്ന് ചീഞ്ഞളിഞ്ഞാലേ മറ്റൊന്നിനും വളരാൻ പറ്റൂ എന്നുള്ള ഒരു കാലത്തിന്റെ നിയമങ്ങളാണ് ആധുനിക കാലത്ത് ശരിയാവുള്ളത്. ആധുനിക കാലത്ത് എല്ലാവരും സ്വീകരിക്കുന്ന ഗുരുവിന്റെ കാഴ്ചപ്പാടാണ്. അതഞ്ഞോ അറിയാതെയോ ഗുരു പറഞ്ഞ സ്വീകരിക്കും. അപ്പൊ പോകുന്ന വഴിയും ശരിയായിരിക്കണം. ലക്ഷ്യം മാത്രം ശരിയായിരുന്നാൽ പോരാ. ഇതാണ് ഗുരുവിന്റെ അഹിംസയുടെ ഒരു പ്രത്യേകത. അതുകൊണ്ട് ഇന്ന് നമുക്ക് വിശകലനം ചെയ്തിട്ട് ഇന്നത്തെ ചുറ്റുപാടുകളിൽ വിശകലനം ചെയ്ത് നമുക്ക് തീർത്തും പറയാം എന്താണ് ശ്രീകൃഷ്ണൻ ചെയ്തത്. അതൊരിക്കലും ഇന്നത്തെ കാലത്ത് യോജിച്ചതല്ല. അന്നത് ശരിയായിരിക്കാം, നമ്മൾ ആ കാലത്തല്ലല്ലോ ജീവിച്ചിരുന്നു. അന്നും ശരിയായില്ല എന്നാണ് പിന്നെ അതിൻ്റെ റിസൾട്ട് കാണിക്കുന്നത്. അവസാനം എന്താ നേടിയത്? ഒന്നും നേടിയില്ല. അങ്ങനെ തന്നെ സംഭവിക്കും. രണ്ട് കൂട്ടർക്ക് എല്ലാ ചതിയും എല്ലാം കാണിച്ചു. അപ്പം നമുക്കങ്ങനെ നമ്മുടെ ലക്ഷ്യത്തെ സാധൂകരിക്കാൻ വേണ്ടി വളഞ്ഞ വഴികൾ സ്വീകരിക്കുകയാണെങ്കിൽ ലോകത്ത് ആർക്കും അത് സ്വീകരിക്കാം, നമുക്കൊന്നിനെയും തടയാൻ പറ്റില്ല. നമ്മളെപ്പോലെ തന്നെ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അപ്പം അതുകൊണ്ട് എന്ത് വരും? ഞാനിപ്പോൾ എനിക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തെ സാധൂകരിക്കാൻ വേണ്ടി ഞാൻ വളഞ്ഞ വഴികൾ സ്വീകരിക്കുന്നു. കൃഷ്ണൻ ചെയ്തു പോലെ ഞാൻ എൻ്റെ ലക്ഷ്യത്തെ നേടിയെടുത്താൽ വേറൊരാൾക്ക് വേറൊരവസരം അവിടെ തുറന്നു കിടപ്പുണ്ട്. എന്താണ് എൻ്റെ നേട്ടങ്ങളെല്ലാം വളഞ്ഞ വഴിയിലൂടെ തട്ടിയെടുക്കാൻ വേറൊരാൾക്ക് അവസരമുണ്ട് അല്ലേ? എൻ്റെ നേട്ടങ്ങൾ എൻ്റെ തന്നെ സ്വന്തമായിരിക്കണമെന്ന് നിയമമൊന്നുമില്ല. അപ്പം വേറൊരുത്തെ എന്ത് ചെയ്യും? അവൻ്റേതായ വളഞ്ഞ വഴിയിലൂടെ എൻ്റെ നേട്ടങ്ങളെല്ലാം അവൻ തട്ടിയെടുക്കും. അപ്പം എൻ്റെ നേട്ടം ആരുടെ കയ്യിലിരിക്കും? ആരുടെ കയ്യിലും ഇരിക്കില്ല. അവൻ്റെ കയ്യിൽ നിന്ന് വേറൊരാളി പോവും, വേറൊരാളി പോവും. അപ്പം അതൊരിക്കലും ശരിയാവില്ല. അപ്പം അവിടെ നമ്മൾക്ക് ഈ തേർവിടുന്ന പൊരുളിൻ്റെ ഒരാശയത്തെയും നമുക്ക് തള്ളിക്കളയേണ്ടി വരും. ജയത്തിന് വേണ്ടി ഏത് വഴി സ്വീകരിക്കുക എന്ന് പറയുന്നത് അത് കാലത്തിന് യോജിക്കുന്ന ഒരു കാര്യമില്ല, അത് അഹിംസയുമായിട്ട് യോജിക്കുന്നതല്ല, ജീവകാരുണ്യമായി യോജിക്കുന്നതല്ല. വളരെ പ്രധാനമായി മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ് ഒരു അക്രമത്തിന്റെ പാത ആർക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല. അപ്പൊ അക്രമത്തിന്റെ പാത സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിടെ ചതിയും വഞ്ചനയും എല്ലാം വരും. യുദ്ധത്തിന്റെ വഴി പോയി കഴിഞ്ഞാൽ യുദ്ധം നേരിട്ട് വഴി തന്നെ യുദ്ധം ചെയ്യണമെന്ന് ആരെയും നമുക്ക് നിർബന്ധിക്കാൻ നോക്കില്ല, കാരണം ഒളിയുദ്ധങ്ങളും ഉണ്ട്, അതും വരും. ജയിക്കാൻ വേണ്ടി എന്താകാം, ഒളിയുദ്ധങ്ങളും. അപ്പോ അത് പാടില്ല, അതാണ് ഗാന്ധി മാർഗം. ഗാന്ധിജി സ്വീകരിച്ച വഴി അതാണ്. ഒരു വലിയൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തെ സ്വീകരിക്കുന്നതിന് എന്താണ് സഹന സമരം എന്നുള്ള ഒരു മാർഗം സ്വീകരിക്കും, ഗാന്ധിയുടെ മാർഗം. അഹിംസയുടെ മാർഗം എന്ന് പറയും, ഹിംസാത്മകമായ രീതിയിലൂടെ അല്ല. പക്ഷെ അന്ന് അതിനോട് പലരും അതിനെ എതിർത്തിരുന്നു, അഹിംസയുടെ മാർഗം സ്വീകരിച്ചാൽ പറ്റില്ല. പക്ഷെ അഹിംസയുടെ മാർഗത്തിൽ ജനങ്ങളെ ഗാന്ധിജിക്ക് സംഘടിപ്പിക്കാൻ പറ്റി. അപ്പൊ ജനങ്ങളെ അങ്ങനെ ഒരുമിപ്പിക്കാൻ പറ്റുമെങ്കിൽ ആ ഒരു വഴിയിൽ ഇന്ത്യയിലെ ലക്ഷോപലക്ഷം ജനങ്ങൾ ഗാന്ധിജിയുടെ പിന്നിൽ അണിനിരന്നു. അപ്പോൾ അതിലൂടെ വിജയം കണ്ടെത്തി. പിന്നെ അതിനെ തുടർന്ന് ഹിംസകളൊക്കെ പിന്നീടും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിന് ഒരു പ്രധാനമായ കാരണം പിന്നെ ആ രീതിയിൽ നേതൃത്വം കൊടുക്കാൻ ശേഷിയുള്ള ആൾക്കാർ ഇല്ലാതായിപ്പോയി, അതാണ്. പിന്നെ ഈ ഹിംസാത്മകമായ ശക്തികൾ അവര് എന്താണ് എപ്പോഴും പത്തി അടക്കിയിരിക്കത്തില്ല, ഇടയ്ക്കിടയ്ക്ക് അവർ അവരുടെ ശക്തികൾ പ്രകടിപ്പിക്കും. അപ്പൊ ഹിംസയും പ്രകടമാകും, അത് സംഭവിക്കും. എന്നാലും മാർഗം, ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും എന്നുള്ള അഭിപ്രായം ഗാന്ധിജിക്കില്ല, ഗുരുവിനും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഗുരു എന്ത് ചെയ്തത്, എല്ലാ പരിവർത്തനങ്ങളും വളരെ സമാധാനപരമായ രീതിയിൽ വളരെ അച്ചടക്കത്തോടുകൂടി വിജയകരമായി നടപ്പിലാക്കിയത്. അതാണ് അഹിംസയുടെ ഉത്തമമായ ദൃഷ്ടാന്തം, ജീവകാരുണ്യത്തിന്റെ ദൃഷ്ടാന്തം. അല്ല, ഒരു ജീവകാരുണ്യം എന്ന് പറയുന്നത് എന്താണ്, ഒരു വീട് എറുമ്പിനും വരത്തില്ലെന്ന് വെച്ചാൽ ഒരു ഉറുമ്പിനെ കൊല്ലാതിരിക്കുന്നതിലും മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ, അവന്റെ പ്രവർത്തനത്തിൽ, അവന്റെ വ്യക്തിപരമായ പ്രവർത്തനത്തിൽ, അവന്റെ സാമൂഹ്യ പ്രവർത്തനത്തിൽ, അവന്റെ രാഷ്ട്രീയമായ പ്രവർത്തനങ്ങളിൽ എല്ലായിടത്തും ആശയത്തിന്റെ ഒരു പ്രതിഫലനം വേണ്ടതാണ്. അതാണ് ഗുരുവിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, ഗുരുവിന്റെ സാമൂഹികമായ പ്രവർത്തനങ്ങളിൽ, ഗുരുവിന്റെ രാഷ്ട്രീയമായ പ്രവർത്തനങ്ങളിൽ. ഗുരുവിന് രാഷ്ട്രീയം ഉണ്ടോയെന്ന് നമ്മൾ, രാഷ്ട്രീയം എന്ന് വെച്ചാൽ എന്താണ്, രാഷ്ട്രത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് രാഷ്ട്രീയം. ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതൊക്കെ രാഷ്ട്രത്തിന് വേണ്ടി ചെയ്യുന്ന അതാണ് മനുഷ്യന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനം. അപ്പൊ അവിടേക്ക് എന്താണ് അഹിംസ ജീവകാരുണ്യം എന്ന് പറയുന്നതാണ്. അതുകൊണ്ടാണ് ഒരിക്കലും അക്രമത്തിന്റെ പാത സ്വീകരിക്കാത്തത്. അപ്പൊ അക്രമത്തിന്റെ പാത നമ്മൾ സ്വീകരിക്കുമ്പോൾ, അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, എവിടെയാണ് നമ്മളൊരു നിയമവ്യവസ്ഥയെ അനുസരിച്ച് പോകുന്നത്, അപ്പൊ അവിടെ അക്രമത്തിന്റെ ആവശ്യം വരത്തില്ല. ഇനി ഗാന്ധിജി നിയമത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട്, ആരുടെ, ബ്രിട്ടീഷുകാരുടെ നിയമങ്ങൾ. പക്ഷെ അത് ചോദിച്ചപ്പോൾ അതിനെയൊക്കെ ചോദ്യം ചെയ്തതും എങ്ങനെയാണ്, സമാധാനത്തിന്റെ മാർഗമാണ് സ്വീകരിച്ചത്. നിയമത്തെ ചോദ്യം ചെയ്യാനും അക്രമ മാർഗത്തെ സ്വീകരിച്ചു. അപ്പൊ നിയമത വിധി നിയമ വ്യവസ്ഥകളെ വിധികളെ ഒക്കെ അക്രമത്തിന്റെ മാർഗം ഉപയോഗിച്ച് ചോദ്യം ചെയ്യുന്നിടത്ത് അവിടെ ഗുരുവിന്റെ ആദർശമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പൊ നമ്മൾ നിയമവ്യവസ്ഥയ്ക്ക് വിധേയമായി സ്വീകരിക്കുക, എല്ലാത്തിനും സ്വീകരിക്കുക, നിയമവ്യവസ്ഥയ്ക്ക് വിധേയമായി വിധികളെ അംഗീകരിക്കുക, നമ്മൾ അറിഞ്ഞിരിക്കണം. മറിച്ച് അതിനെ അക്രമം കൊണ്ട് നേരിടാൻ പോയി കഴിഞ്ഞാൽ അത് ഗുരുവിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുന്നു. അപ്പോൾ നമ്മുടെ ഭരണഘടനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, അതായത് ഒരു വ്യക്തിയുടെ മൗലികാവകാശത്തിന് അങ്ങേയറ്റം പ്രാധാന്യം കൊടുക്കുന്നതാണ്. നമുക്കിപ്പോൾ ഒരു സ്വത്ത് തർക്കമോ അടിപിടി കേസോ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ കീഴ്ക്കോടതിയിൽ നിന്നേ മേലോട്ട് പോകണം, സുപ്രീം കോടതി ഇറക്കുക. പക്ഷേ ഈ രാജ്യത്തെ ഏതൊരു പൗരനും അവന്റെ മൗലികാവകാശത്തിന്റെ ലംഘനം എന്ന് പറയുന്ന പരാതിയുമായിട്ട് നേരിട്ടൊരാൾക്ക് സുപ്രീം കോടതി പോവാം. അതാണ് വ്യക്തി സ്വാതന്ത്ര്യത്തിനോട് ഒത്തിരിക്കുന്ന പ്രാധാന്യം. നേരിട്ട് നമുക്ക് പോവാം, അങ്ങനെ ഒരു പരാതിയും കൊണ്ട് തന്നെ അവർ സ്വീകരിച്ചേ പറ്റും സുപ്രീം കോടതി. ബാക്കിയൊന്നും നമുക്ക് നേരിട്ട് പോകാൻ പറ്റത്തില്ല, താഴെ പോകാൻ പറയും, താഴെന്നേ വരാൻ പറയും. അപ്പോൾ എന്താണ് എന്ന് വെച്ചാൽ എന്താണ് ഒരു പൂർണ്ണമായും ഒരു വ്യക്തിക്ക് ഏത് സാഹചര്യത്തിലും നിയമപരമായ പരിരക്ഷ കൊടുക്കുന്നുണ്ട്, അതാണ് നിയമവ്യവസ്ഥ. അതിന് വിധേയനായി മനുഷ്യൻ ജീവിക്കുന്നിടത്ത് നമ്മുടെ എന്ത് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും നിയമപരമായ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതിന് പകരം അക്രമമാർഗത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ഗുരുവിന്റെ കാഴ്ചപ്പാടല്ല. അത് ഹിംസാത്മകമായ പ്രവൃത്തിയാണ്. നമ്മുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നിയമപരമായി പരിഹാരം തേടണം. മറിച്ച് അക്രമത്തിന്റെ വഴിയല്ല. അതാണ് ഇന്നത്തെ രീതി. ഞാൻ പറയുന്ന പഴയ കാലത്ത് ഇന്നത്തെ വ്യത്യാസമാണ്. പണ്ട് ജയിക്കാൻ വേണ്ടി അക്രമവും കാണിക്കാവുന്നതായിരുന്നു പഴയ നിലപാട്. അതൊന്നും ഇന്നത്തെ രീതിയല്ല. ഇന്ന് നിയമവിധേയമായി മാത്രമേ നമുക്ക് എന്തും നേടിയെടുക്കാൻ പറ്റൂ. അതുകൊണ്ട് അവിടെ ഗുരുവിന്റെ മാർഗം തന്നെ എല്ലാവരും സ്വീകരിക്കേണ്ടി വരും, ഗുരുമാർഗത്തെ പിന്തുടരേണ്ടി വരും. അഹിംസയുടെയും ജീവകാരുണ്യത്തിന്റെയും മാർഗത്തെ ഇന്ന് നമ്മൾ പിന്തുടരാൻ നിർബന്ധിതരാണ്. അങ്ങനെ സാധ്യമാകും, അല്ലാത്ത ഏതെങ്കിലും ഒരു മാർഗം സ്വീകരിച്ചാൽ നിയമവിരുദ്ധമാണ്. ഈ ഒരു ബോധമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഈ പറഞ്ഞ എന്താണ് തെരുവിടും പൊരുളിന്റെ ഈ ഒരു ഭാഗം അതും നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. യുദ്ധം, ഹിംസ, അനാർജവം അത് സ്വീകരിക്കാൻ പറ്റില്ല. അതാണ് അവിടെ കാണിക്കുന്നത്. കാപട്യങ്ങൾ കാണിച്ച് ജയിക്കാൻ നോക്കുന്നു, അനാർജവം. അതും ഗുരുവിന്റെ ആശയവുമായിട്ട് യോജിക്കുന്ന ഒരു കാര്യം അല്ല. പിന്നെ അതിലിനി ഈ പറയുന്ന എന്താണ് പരമാർത്ഥം ഉരയ്ക്കുക എന്ന് പറയുന്ന ഗീതയുമായിട്ട് തട്ടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇനി അതിന് വേറെയും കാര്യങ്ങളുണ്ട് പറയാൻ. ശരിയായ രീതി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഇനിയും അതിന് പല കാര്യങ്ങളും മനസ്സിലാക്കാറുണ്ട്. ശരി.